ഭരണഘടനയ്ക്ക് വിധേയമായി. ഓ പ്രസാദ് പറയണം, ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാറുണ്ട്. ഇതാണ് വലിയ കാര്യം. നമ്മളിവിടെ ഏത് കാര്യങ്ങളെ കുറിച്ച്, ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ത്യയിൽ സംസാരിക്കുമ്പം എന്താണോ ഭരണഘടനയ്ക്ക് വിധേയമായതല്ല എന്ന് പ്രത്യേകം പറയണം. ഈ ഭരണഘടനയ്ക്ക് വിധേയമായി എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് ദോഷം വരും? അതിപ്പോ സമത്വം എന്ന് പറയുന്നു, മനസ്സിലായോ? സമത്വം എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടൊരിക്കൽ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ ഇല്ല വിവരദോഷി ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ആരാണ് അയാളുടെ പേര്? സദ്ഗുരു. സദ്ഗുരു അയാൾ ചോദിച്ച ഒരു ചോദ്യമാണ്, എന്താണെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ സ്ത്രീക്കും പുരുഷനും ഒരു കക്കൂസി കയറാം? അയാൾ ചോദിച്ചാണ്. അപ്പോ ഈ സ്ത്രീയും പുരുഷനും ഒരു കക്കൂസി കയറണമെന്നുള്ള അല്ല സമത്വം. എന്തുകൊണ്ടാണ് അവിടെ സമത്വം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല? എന്തുകൊണ്ട്? സമത്വം എന്ന് പറയുമ്പോൾ ഭരണഘടനയ്ക്ക് വിധേയമായ സമത്വം, അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും, മനസ്സിലാകും. അങ്ങനെ ഭരണഘടനയ്ക്ക് വിധേയമായ സമത്വം എന്ന് പറഞ്ഞാൽ റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ സമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും, ആർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ സമത്വം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി പറയേണ്ട കാര്യങ്ങൾ എന്താണ്? ഭരണഘടന വിധേയമായ സമത്വം. പിന്നെ അത് ഒരു ഗ്ലോബലായിട്ടാണ് ചിന്തിക്കുകയാണെങ്കിൽ വരുന്നത് എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് റെസല്യൂഷൻസ് യു എൻ എ ഒക്കെ പാസ്സായിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് റെസല്യൂഷൻസ്, അപ്പോ അതിനെയൊക്കെ പിന്തുടർന്ന് വരുന്നതാണ് നമ്മുടെ ഇവിടെയും വരുന്ന നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ അതിനെ പിന്തുടരുന്നതാണ്. ഇപ്പോ ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് റിസൊല്യൂഷൻ അനുസരിച്ച് മതപരമായ ഒരു വിവേചനവും പാടില്ല. അവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനൊക്കെ പരമാവധി പ്രാധാന്യം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. അപ്പോ ഇത് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് പലർക്കും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഈ ഹ്യൂമൻ റൈറ്റ്സ് റെസല്യൂഷനിൽ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. അവരതിനുപകരം കെയ്റോ റെസല്യൂഷൻ പ്രത്യേകം ഉണ്ടാക്കി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്, കാരണം മുസ്ലിം ഉമ്മത്തിന് യോജിച്ച രീതിയിൽ. അങ്ങനെ വരുമ്പോൾ സ്ത്രീ പുരുഷ ഇസ്ലാമിൽ എന്താണ്? സ്ത്രീ പുരുഷർ രണ്ടുപേർക്കും തുല്യമായ സ്വത്തവകാശം, അതൊക്കെ അതൊന്നുമില്ല പാരമ്പര്യമായിട്ട്. അപ്പോ സ്ത്രീയുടെ സംരക്ഷണം പുരുഷനാണ്, അതുകൊണ്ട് സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തിന്റെ പകുതിക്ക് അവകാശമുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് റെസല്യൂഷൻ അവർ അംഗീകരിച്ചിട്ടില്ല, ഇന്നുവരെ അംഗീകരിച്ചിട്ടില്ല. പലയിടത്തും പരിഷ്കാരങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിലും അവർ അംഗീകരിച്ചിട്ടില്ല. കാരണം അവർക്ക് അവരുടെ ശരീരത്തനുസരിച്ച് പോകണം, മുസ്ലിം ഉമ്മത്തനുസരിച്ച് കാര്യങ്ങൾ പോകണം. അപ്പോ ഇന്ത്യയിൽ ഇരിക്കുമ്പോ മുസ്ലിങ്ങൾ ഭരണഘടനയാണ് അത് എന്നൊക്കെ പറയുമെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ അവര് അവിടുത്തെ നിയമം അനുസരിച്ച് ശരീരത്തിൽ തന്നെ അവര് മുറുകെ പിടിക്കും. കാരണം ഈ മതത്തിന്റെ വലിയ സ്വാധീനം. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ പറയുമ്പോ രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. എന്താണ്? ഒന്ന് ഇന്ത്യൻ ഭരണമാണ്, പിന്നെ അതിന് ഹ്യൂമൻ റൈറ്റ്സ് റെസല്യൂഷനുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇവിടെ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്ത് സമത്വത്തെ കുറിച്ച് പറഞ്ഞാലും നീതിയെ കുറിച്ച് പറഞ്ഞാലും പിന്നെ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞാലും നമ്മൾ പൊതുവേദി പറയുമ്പോൾ എന്താണ് ഭരണഘടനയ്ക്ക് വിധേയമായി വരുന്ന എന്ന് പ്രത്യേകം പറയേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാന്ന് വരും. മനസ്സിലായ? അങ്ങനെ വന്നാലേ ഈ സ്ത്രീയും പെണ്ണും പുരുഷനും കൂടെ ഒരു കക്കൂസിക്കാറാവുന്ന ആണോ സമത്വം എന്നുള്ള ചോദ്യം അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതല്ല സമത്വം, അത് ഭരണഘടന അനുവദിച്ചിട്ടുള്ള സമത്വമാണ്. അത് പ്രത്യേകം മനസ്സിലാണ്. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇല്ലേ. ധർമ്മത്തിന്റെ എക്സ്പ്ലനേഷൻ ചെയ്തപ്പോൾ സ്വാമി ചെയ്തത് മൊറാലിറ്റി മൊറാലിറ്റി എത്തിക്സ് ആൻഡ് ലോ ഓഫ് ദ കൺട്രി ഓൾസോ. മുഹമ്മദില്ലാണ് അവർക്ക് ഇതായിട്ടുള്ളത്. നമുക്കപ്പോ ഭരണഘടന ഉണ്ടെങ്കിലും മുഹമ്മദില്ലാ അവർക്ക് അവരുടെ കേസ് വരുമ്പോഴത്തേക്ക് അവർക്ക് അതാണ് ഉപയോഗിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ നിയമമുണ്ട്. അപ്പൊ ഭരണഘടന അത് പക്ഷേ ഒരു കാര്യമുണ്ട്. ഈ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളിൽ എല്ലാവർക്കും തുല്യമാണ്. മനസ്സിലായോ? ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഒന്നും നോക്കത്തില്ല. പിന്നെ ഈ വ്യത്യാസങ്ങളിരിക്കുന്നത് വിവാഹം, പെൺതുടർത്താവകാശം, ദത്ത് ഇങ്ങനെ പോലുള്ള ചില കാര്യങ്ങളാണ്. ഓരോ മതങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം, അത് ഹിന്ദുക്കൾക്കും വേറെയാണ് ഉള്ളത്. അപ്പോൾ അത് ഭരണഘടന അനുവദിച്ചിട്ടുള്ളതാണ്. ഹിന്ദുക്കൾക്കും ഉണ്ട് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ അനുസരിച്ച്. നോർത്ത് ഇന്ത്യയിലൊക്കെ പലയിടത്തും അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടുത്തെയും ഹിന്ദു അത് ഒരു നാലഞ്ച് വിഷയങ്ങളേ ഉള്ളൂ മതത്തിനനുസരിച്ച് ഇപ്പൊ നിലവിലുള്ളൂ. ബാക്കി വരുന്ന സിവിൽ തർക്കങ്ങളിൽ ഇപ്പോൾ ഒരു വസ്തുതർക്കം വന്നു. വസ്തുതർക്കം വന്നു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനിക്ക് വരില്ല, മുസ്ലിമിന് വേറെ, ഹിന്ദുവിന് വേറെ അല്ല. ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം തുല്യം തന്നെയാണ്. ഈ രണ്ടു മൂന്ന് വിഷയങ്ങളിൽ മാത്രമാണ്. ഒന്ന് വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്ത്. അതെ, തന്നെ അവിടെ മാത്രമാണ് ഈ മതങ്ങളുടെ അനുസരിച്ച് ഇപ്പൊ നിലവിലിരിക്കുന്നത്. ഇത് മാറ്റണമെന്ന് പറയുന്നതിനാണ് ഇപ്പൊ എന്ത് പറയുന്നത്, ആ ഏക സിവിൽ കോഡ് എന്ന് പറയും. ഇതോടെ മാറ്റണം എന്ന് പറയുന്നതാണ് അതിനെ ഈ എതിർക്കുന്നത്, പിന്നെ മുസ്ലിങ്ങളെ എതിർക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ക്രിമിനൽ നിയമങ്ങൾ, അതായത് 1835 32-35 മറ്റാണ് ഇവിടെ ഇന്ത്യയിൽ പീനൽ കോഡ് ഉണ്ടാക്കുന്നത്. ഈ പീനൽ കോഡ് ഉണ്ടാക്കുന്നത് മെക്കാളെയാണ്, ലോർഡ് മെക്കാളെ. ഈ ലോർഡ് മെക്കാളെ ഈ പീനൽ കോഡ് ഉണ്ടാക്കുന്നത് വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ കൊന്നുകഴിഞ്ഞാൽ ബ്രാഹ്മണന് നാലഞ്ച് ഗായത്രി ജപിച്ചാൽ മതി, തലയും മുട്ടയടിച്ചാൽ മതി, ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതി. അസ്യം താഴോട്ട് താഴോട്ടുള്ള ജാതികൾ വരുമ്പോൾ അവർ വധശിക്ഷ വരെയുണ്ട്. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും അതുവരെ ഇവിടുത്തെ സ്മൃതികളനുസരിച്ച് ജാതിക്കനുസരിച്ചായിരുന്നു ഇത് വന്നത്. ജാതിക്കനുസരിച്ചിട്ടായിരുന്നില്ല ഇത് വന്നത്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഈ മെക്കാളയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ ഉണ്ടാക്കി നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചപ്പോൾ ആ ജാതി എന്നുള്ള എടുത്ത് കളഞ്ഞു. കുറ്റങ്ങൾക്ക് എല്ലാ ജാതികൾക്കും ശിക്ഷ ഒരുപോലെ അങ്ങനെ വന്നു. പിന്നെ ഈ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ നർമ്മദയുടെ തീരത്തൊക്കെ ഭീൽ എന്നൊക്കെ പറഞ്ഞ ചില ജാതിക്കാരുണ്ടായിരുന്നു. നമ്മുടെ തമിഴ്നാട്ടിലൊരിക്കും മറവരെന്ന് പറഞ്ഞ് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ കുറെ അക്രമികളായിരുന്നു. അക്രമത്തിലൂടെ ഇരുന്നവര് കൊള്ളയടിയൊക്കെ അവരുടെ ഒരു അവകാശം പോലെ കൊണ്ടു. ഈ അടുത്ത കാലം വരെ അവരങ്ങനെ ചെയ്യുമായിരുന്നു. അവരെയൊക്കെ ബ്രിട്ടീഷുകാര് ഒരു ട്രൈബ്സ് പ്രത്യേകമാക്കി അക്രമിക്കുന്ന ഒരു ഇതാക്കി മാറ്റിയെങ്കിലും അതൊഴികെ ബാക്കിയുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഇന്ത്യയിലുള്ള എല്ലാവർക്കും കുറ്റത്തിനനുസരിച്ച് ശിക്ഷയെന്നാക്കി. ഇത് വന്നപ്പോഴത്തേക്ക് ഈ ജാതികളുടെയൊക്കെ അവകാശങ്ങൾ പോയി, ഇങ്ങനൊരു നിയമം വന്നത്. അതുകൊണ്ടാണ് ഇന്നും ആൾക്കാർ മെക്കാളെ എന്ന് പറയുമ്പോൾ എതിർക്കുന്നത്. നിങ്ങൾ കണ്ടിരിക്കും ഇവിടെ എല്ലാ കുഴപ്പം ഉണ്ടാക്കിയത് മെക്കാളെയാണ്. അവിടെ വിദ്യാഭ്യാസ പരിഷ്കരണം കൊണ്ടുവന്നു. അപ്പോ അത് പ്രധാന കാരണം അതൊന്നുമല്ല, പ്രധാന കാരണം ഈ എല്ലാ കുറ്റത്തിനനുസരിച്ച് ശിക്ഷ എന്നുള്ള കൊണ്ടുവന്നാണ്. അത് പിന്തുടർന്നിട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ അതിന് തുടർന്ന് തന്നെ വന്നത്. കുറ്റത്തിനനുസരിച്ച് ശിക്ഷ, അത് ജാതിക്കനുസരിച്ചല്ല എന്ന് വന്നത്. അതുകൊണ്ട് അത് ഇന്നും തുടരുന്ന കാര്യമാണ്. പക്ഷെ മതങ്ങൾക്ക് ഇങ്ങനെ ചുരുക്കം ചില കാര്യങ്ങളിൽ പ്രത്യേക അവകാശങ്ങളും നിയമങ്ങളും ഒക്കെ വച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതാണ് ഭരണഘടനയ്ക്ക് വിധേയമായെന്ന് പറയുന്നത്. അപ്പൊ ഈ മക്കാളെ എതിർക്കുന്നത് നിങ്ങൾ ഏത് ഇത്തരം ഹിന്ദുത്വ പ്രസംഗങ്ങളിലൊക്കെ ചെന്നാലും പറയുന്നതൊക്കെ എന്താണ്, മക്കാളെയാണ് ഇവിടെ മുഴുവൻ കുഴപ്പമുണ്ടാക്കിയെന്ന് പറയും. അത് പറയുന്ന ആരാണ്? ഈ ജാതിക്കനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങളെ മാറ്റിയതിന്റെ ചുരുക്കൊന്നും മാറിയിട്ടില്ല ആൾക്കാർ. ഞങ്ങൾ കുറച്ചുപേരെ അത് പറഞ്ഞുകൊണ്ടേരി. അതൊക്കെ ഉണ്ട്. അത് അതെന്ന് പറയുന്നത് സിനിമയല്ലേ. സിനിമ എന്ന് പറയുമ്പോ അത്ര ഹിസ്റ്ററി ഒന്നുമില്ല. ആ പറയുന്ന സിനിമ ഞാൻ കണ്ടതാ. വടക്കേന്ത്യക്കാരുണ്ട് നടൻ അഭിനയിച്ച. അതന്നെയൊക്കെ സിവിൽ കോഡ് വേണമെന്ന് പറയുന്നു. അല്ല സാർ, ഞാൻ പറയുന്നത് അതല്ല. ഇപ്പൊ ഈ സ്ത്രീസമത്വം ലിംഗസമത്വം അതൊക്കെ പറഞ്ഞാലും മതപരമായ ഒരു ആധിപത്യത്തിന് വേണ്ട ഒരു തിരുത്ത് വന്നു കഴിഞ്ഞാല് നമ്മളിപ്പം ഭാരതം വെച്ച് പുലർത്തുന്ന ഈ ഭരണഘടനാ സംവിധാനം മാറില്ല. ഒരുപക്ഷെ ഭൂരിപക്ഷം ഇസ്ലാമികളൊക്കെ ആയി വന്നു കഴിഞ്ഞാല് അല്ല, ഭാവിയിൽ മാറുമെന്ന്. ഭാവിയിൽ മാറുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ അങ്ങനെ മാറാനുള്ള സാധ്യതയുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഭാവിയിൽ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നിട്ടുണ്ട്. പിന്നെ ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ ഭരണഘടനയിൽ എന്ത് ഭേദഗതിയും വരുത്താം. ഒന്ന്, രണ്ടാമത് നമ്മുടെ സുപ്രീം കോടതിയിലെ വിധിയുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്രസിദ്ധമായൊരു കേസുണ്ടല്ലോ, നമ്മുടെ കേശവാനന്ദഭാരതി കേസ്. ആ കേശവാനന്ദഭാരതി കേസിൽ പറഞ്ഞെന്ന് വെച്ചാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ മാറ്റത്തക്ക തരത്തിൽ ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല. ഭരണഘടനയ്ക്ക് കുറെ അടിസ്ഥാന തത്വങ്ങളുണ്ട്, ഇത് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അപ്പൊ അടിസ്ഥാന തത്വങ്ങളെ ബാധിക്കത്തക്ക തരത്തിൽ ഒരു ഭേദഗതിയും കൊണ്ടുവരാൻ പറ്റില്ല, കൊണ്ടുവന്നാൽ നിക്കത്തില്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇത് മൊത്തം ഡെമോഗ്രഫി മാറിക്കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ജനസംഖ്യാനുപാതത്തിൽ വലിയ മാറ്റം വന്നു കഴിഞ്ഞാല് പിന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും മാറാനുണ്ടോ? ജഡ്ജിമാര് മാറിക്കഴിഞ്ഞാൽ ഭരണഘടന അവർക്ക് വ്യാഖ്യാനിക്കാം. അപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നുകൂടാകില്ല അങ്ങനെ വന്നു കഴിഞ്ഞു. പക്ഷെ അങ്ങനെ വരുമെന്ന് ഒരു സാധ്യതയുണ്ടെങ്കിലും അതിന് വേറൊരു അതിന് അങ്ങനെ ഒരു വാദം സമൂഹത്തിൽ നിന്നുണ്ട്. പക്ഷെ അതിനെതിരായിട്ടൊരു വാദം പ്രബലമായിട്ട് വരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോ സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തിലും എന്താണ് ഇന്ന് ഇത്തരം കാര്യങ്ങളിൽ ബോധവൽക്കരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോ ഈ മത നേതൃത്വത്തിന് അനുയായികളുടെ മേലുള്ള ആ പിടി സ്വാധീനം കുറഞ്ഞു വരികയാണ്. തീവ്രവാദം ശക്തിപ്പെടുന്നത് ന്യൂനപക്ഷത്തിലാണ്. ഭൂരിപക്ഷത്തിന്റെ മേലുള്ള അത് കുറഞ്ഞു വരുമ്പോൾ ജനങ്ങൾ പരസ്യമായി തന്നെ മതത്തെ വിമർശിക്കാൻ തുടങ്ങും. എല്ലാ മതത്തെയും, ഇസ്ലാം മതമായാലും ഹിന്ദുമതമായാലും എല്ലാം അങ്ങനെ വിമർശിക്കുമ്പോഴത്തേക്ക് പിന്നെ സാങ്കേതികമായി പിന്നെ ജനിക്കുമ്പോൾ തന്നെ ഒരാളൊരു മതത്തിൽ പെടുമല്ലോ. അങ്ങനെ പെട്ടുകഴിഞ്ഞാൽ ജനങ്ങൾ പുരോഗമനപരമായ ആശയങ്ങളെ സ്വീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇതൊന്നും നടക്കാനുള്ള സാധ്യതയും കുറയും എന്നുള്ള വാദം ഉണ്ട്. അതായത് ഇത്തരം കാര്യങ്ങളെ മതപരമായി ചെറുക്കാൻ നോക്കിയാൽ അത് വിജയിക്കത്തില്ല. മതപരമായി ചെറുക്കുമ്പോൾ മതപരമായി ചെറുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മുസ്ലിങ്ങൾ അവര് സംഘടിച്ചു വരികയാണ്. അതുകൊണ്ട് ഹിന്ദുക്കളും വിചാരിക്കുകയാണെങ്കിൽ ഞങ്ങള് സംഘടിച്ച് മുസ്ലിങ്ങളെ ചെറുക്കുമെന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെ ശക്തി കൂടി വരത്തേ ഉള്ളൂ. RSS എത്രമാത്രം ശക്തിപ്പെടുന്നതനുസരിച്ച് എന്താണ് പോപ്പുലർ ഫ്രണ്ട് SDPയും ജമാഅത്തെ ഇസ്ലാമിയും എവരും അതിനനുസരിച്ച് തന്നെ ശക്തിപ്പെടാൻ നോക്കും. കാരണം ഇത് മതപരമായിട്ടുള്ള വൈരുദ്ധ്യം വർദ്ധിച്ചു വരികയും രണ്ടു കൂട്ടരും തീവ്രപരമായി ചിന്തിക്കുകയും ചെയ്യും. അപ്പോ ഇതിന്റെ ഒരു മൂന്നാം വഴിയുള്ള എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു പ്രചാരം വന്നു കഴിഞ്ഞപ്പോൾ ലോകത്ത് മൊത്തം കാണുന്ന അങ്ങനെയാണ്. ഇപ്പോൾ സൗദിയിലൊക്കെ തന്നെ എന്താണ് ശരീരത്ത് നിയമങ്ങളെല്ലാം അവർ ലഘൂകരിച്ചുകൊണ്ടുവരികയാണ്. പണ്ട് സ്ത്രീകൾക്ക് ഇല്ലാതിരുന്ന അവകാശങ്ങളെല്ലാം അവർ അവിടെ തന്നെ കൊടുക്കുന്നു. അപ്പൊ അത് കൊടുത്തേ പറ്റും. പണ്ട് സ്ത്രീക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ല, ഇപ്പം പുറത്തിറങ്ങാം. ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ല, ഇപ്പൊ ഡ്രൈവിംഗ് ചെയ്യാം. സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ല, ഇപ്പൊ ജോലി ചെയ്യാം. അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ അത് മുസ്ലിം രാജ്യങ്ങളിൽ പോലും ശരീരത്തെ നിയമങ്ങളിൽ മാറ്റം വരികയാണ്. അങ്ങനെ വരുമ്പോൾ അതൊക്കെ മൊത്തം മുസ്ലിങ്ങളെ സ്വാധീനിക്കും. അപ്പോൾ അതേ സ്വാധീനം ഹിന്ദുക്കളിലും വരും. അപ്പോൾ തീവ്രവാദത്തിന്റെ പാത വിട്ടിട്ട് കൂടുതൽ മാനുഷികമായ രീതിയിൽ മനുഷ്യൻ ചിന്തിച്ച് പുരോഗമിക്കുമ്പോൾ അവിടെ മതം എന്താണ് സമൂഹത്തിലുള്ള ഒരു സ്വാധീനം എന്നുള്ള നിലയ്ക്ക് മതം അപ്രസക്തമായി തീരും എന്നാണ് മുമ്പോട്ട് വരുമ്പോൾ. കാരണം ജനങ്ങൾ പുരോഗമനപരമായി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ മതം അപ്രസക്തമാകുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഭയത്തിന്റെ കാര്യമില്ല. അപ്പൊ പിന്നെ ഹിന്ദുക്കൾ ഭരിക്കണമെന്നോ മുസ്ലിങ്ങൾ ഭരിക്കണമെന്നോ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. മനുഷ്യർ ഭരിച്ചാൽ മതി. ഇപ്പൊ ഹിന്ദുക്കളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം എന്ത് ചെയ്യും? നിരാശരാകേണ്ടി വരും. മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരും നിരാശപ്പെടേണ്ടി വരും. എന്തൊരു മുമ്പോട്ട് ചെല്ലുമ്പോൾ മനുഷ്യരായിരിക്കും ഭരിക്കുന്നത്. മതങ്ങൾക്ക് സമൂഹത്തിൽ അവരുടെ അനുയായികളുടെ മേലിൽ സ്വാധീനം കുറഞ്ഞു വരും. അത് വളരെ വ്യക്തമായി കാണുന്നതാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ. അവിടൊക്കെ പേരിന് മതം ഉണ്ടെങ്കിലും അവരാരും മത നേതൃത്വത്തിന് വിധേയരായിട്ടല്ല ജീവിക്കുന്നു ഒരുപാട് രാജ്യങ്ങൾ. എന്തുകൊണ്ട്? അവർ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്നു. അടിസ്ഥാനപരമായ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാം മാറി. അപ്പൊ അങ്ങനെ മൊത്തത്തിലൊരു മാറ്റം വരുമ്പോൾ അപ്പോ അതിന് കാലതാമസം വേണം വേണ്ടെന്നാ പറയുന്നത്. കാരണം മാറ്റങ്ങൾ വരുന്നത് വളരെ വേഗത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ സമൂഹത്തിന് മൊത്തം ഒരു മാറ്റം വരുമ്പോൾ ഈ മതപരമായി സംഘടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നിപ്പോ ഈ ആശങ്കപ്പെടുന്ന എന്താണ്, ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം വന്നിട്ട് ഹിന്ദുക്കളെയൊക്കെ ഭരിക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ അപ്രസക്തമാകുമെന്നാണ് മറ്റൊരു കാഴ്ചപ്പാട്. അതിന് സാധ്യതയില്ലെന്നുള്ളതാണ്. ഇപ്പോ ഈ ഹിന്ദു തീവ്രവാദത്തിനും ഇസ്ലാമിക തീവ്രവാദത്തിനും ക്രിസ്ത്യൻ തീവ്രവാദത്തിനും ഒക്കെ സമൂഹത്തിൽ വിലയില്ലാതെ വരും. അപ്പോ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഇത് നോക്കുമ്പോൾ അത് ഗുരുവിന്റെ കാഴ്ചപ്പാടുമായിട്ട് വളരെ യോജിച്ചു വരുന്നുണ്ട്. കാരണം ഗുരു പറയുന്ന എന്താണ്, മതത്തിന്റെ പേരിൽ വൈരം വേണ്ടെന്നല്ലേ. അപ്പോ പിന്നെ ഗുരു പറയുന്ന എന്താണ്, മതം ഒരാൾ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. അപ്പോ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നതാണ് മതം വേണമെന്ന് നിർബന്ധമില്ല, മതമില്ലാതെയും ജീവിക്കാം. അങ്ങനെ വരുമ്പം മുമ്പോട്ട് ചെല്ലുമ്പോൾ മനുഷ്യരെല്ലാം എന്ത് ചെയ്തു, മതം വിട്ട് ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ മനുഷ്യൻ പുരോഗമിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് വലിയൊരു അളവ് വരെ പരിഹാരം ഉണ്ടാവും. അപ്പോ ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മതം വിട്ടുള്ള ജീവിതത്തിലാണ് നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തെ എതിർക്കുന്ന, മറ്റൊരു മതത്തെ കുറിച്ചുള്ള ഭയാശങ്കകൾ വളർത്തി അതിനെ എതിർക്കുന്ന രീതിക്കല്ല. അവർക്ക് ഭരണഘടന മാറ്റാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അരാജകത്വം സൃഷ്ടിക്കാൻ പറ്റും. അത് നമ്മുടെ ആശങ്കകള്. അതിന്റെ പരിഹാരമോട് പറഞ്ഞത് ലോകം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ലോകത്ത് മതതീവ്രവാദത്തിനെതിരായി ചിന്തിക്കുന്നവരുടെ എണ്ണം അതാത് മതങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. പിന്നെ ഈ തീവ്രവാദങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അത് തന്നെ അവർ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദങ്ങളെ. അപ്പൊ തീവ്രവാദപരമായ അടിച്ചമർത്തലുകൾ ഇനിയുള്ള സമൂഹത്തിൽ കുറെയൊക്കെ നിൽക്കും. ഇപ്പൊ താലിബാൻ, ISIS, അതിന്റെയൊക്കെ വളർച്ചയും തളർച്ചയും രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് പലയിടത്തും അത് പുരോഗമനപരമായ പല രാജ്യങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു മാറ്റങ്ങൾ വരുമ്പോഴത്തേക്ക് തീവ്രവാദം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പല ഫ്രാൻസ്, പല ജർമ്മനി, പല രാജ്യങ്ങളിലൊക്കെ തന്നെ 90% ഇസ്ലാം മതത്തിന്റെ പിടിയിൽ വന്നു കഴിഞ്ഞു. ഫ്രാൻസിലൊന്നും 90% ഇതാരും പറഞ്ഞു, വെറുതെ പറയുന്നു. ഫ്രാൻസിൽ 90% ഒരിക്കലും ചൈന മുതലായ രാജ്യങ്ങള് അതിനെ അടിച്ചമർത്തി ഇല്ലാതാക്കുന്നുണ്ട്. ചൈന എന്ന് പറയുന്നത് അത് എന്താണ്, കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യമുള്ള രാജ്യമാണ്. അപ്പൊ അവിടത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ചൈനയുടെ കാര്യം ഇത്, ഇത്തരം കാര്യങ്ങളിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ്, ഫ്രാൻസോ ജർമ്മനിയോ ഒന്നും. ആ അങ്ങനെ മതത്തിൽ നിന്ന് ജനങ്ങൾ മതം വിടുക എന്ന് വെച്ചാൽ എന്താണോ, മത തീവ്രവാദത്തിലേക്ക് പോകാതെ ജനങ്ങൾ മാറുന്നത് അത്തരം പരിഷ്കൃത സമൂഹങ്ങളിൽ അത്തരം മാറ്റം വരുന്നുണ്ട്. അപ്പോ ആ വഴിക്ക് സമൂഹത്തിന് മാറ്റം വരുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു മാറ്റം വരും. ഇപ്പൊ ഈ ജർമ്മനി, ഫ്രാൻസ് ഒക്കെ പറയുന്നത് ഇപ്പോ ഈ പറയുന്ന പ്രശ്നമെന്ന് പറയുന്നത് അവിടെ ഇസ്ലാം കുടിയേറ്റം വന്നതിന്റെ ഒരു പ്രശ്നമാണ്. കുടിയേറ്റം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പല ഭാഗങ്ങളിലും ഈ കുടിയേറ്റക്കാരായി വന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ കടന്നുകൂടിയ അത് ബോധപൂർവമാണ്. കുടിയേറ്റം നടക്കുമ്പോഴത്തേക്ക് അതിന് തീവ്രവാദികളും കടന്നു കയറും. അപ്പൊ ഈ തീവ്രവാദികള് എവിടെ ചെന്ന് കഴിഞ്ഞാലും അടിസ്ഥാനപരമായ അവരുടെ ഉള്ളിലിരിക്കുന്നത് തീവ്രവാദമാണ്. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോ ആ തീവ്രവാദികൾ ഉണ്ടാക്കുന്ന പ്രശ്നം ഒരു സമൂഹത്തിന്റെ മൊത്തം പ്രശ്നമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതങ്ങനെ പറ്റില്ല, അങ്ങനെ കണക്കാക്കാൻ പറ്റത്തില്ല. ആ സമൂഹം എപ്പോഴും ആ തീവ്രവാദത്തെ എതിർക്കാൻ എന്ന് പറയാൻ പറ്റില്ല. അത് എന്താണ്, ഈ ഇസ്ലാമിക സമൂഹം തീവ്രവാദത്തെ എതിർക്കുന്നില്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നോക്കുക, സൗദിയിൽ തന്നെ നോക്കുക, ഒരു ഇസ്ലാമിക രാജ്യമാണ്, രാജഭരണമാണ്. എന്തെങ്കിലും ഒരു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ലാഞ്ചനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ പുറം ലോകം കാണത്തില്ല, തീർത്ത് കളയും. ഇപ്പൊ ഇസ്ലാമിക സമൂഹം അവര് മതനിയമങ്ങൾ അനുസരിക്കുന്നു, പക്ഷെ ഒരു കാരണവശാലും അവിടെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ പുറലോകം കാണുന്നില്ല, അതോട് തീർന്നു, ഇടപാട് തീരും. കാരണം ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് നിലവിലിരിക്കുന്ന ഇസ്ലാമിക സ്റ്റേറ്റിന് തന്നെ എതിരായി വരും. അതുകൊണ്ടാണ് അവരെ പ്രോത്സാഹിപ്പിക്കാത്തത്. അത് പിന്നെ മറ്റ് ഇപ്പൊ ഇസ്ലാമിന്റെ തീവ്രവാദം വരുമ്പോ ഇപ്പൊ ഇവിടെ ഹിന്ദുക്കളുള്ളതുകൊണ്ടാണ് വിചാരിക്കുന്നത് ഇത് ഹിന്ദുവിനെതിരാണ്. പക്ഷെ ഒരു ഇസ്ലാമിക രാജ്യത്തിൽ ഇസ്ലാമിക തീവ്രവാദം വന്നാൽ അത് ആ സ്റ്റേറ്റിനെതിരായി വരും. അങ്ങനെ വരുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, മുളയിലെ നുള്ളിക്കളയും. സൗദിയിൽ ഇസ്ലാമിക തീവ്രവാദം ഉണ്ടോ? അവിടുത്തെ രാജാവിനും ഭരണത്തിനും എതിരായി വരുമ്പോൾ തന്നെയാണ്. അപ്പൊ ഈ അവിടുത്തെ രാജാക്കളും അവിടുത്തെ ഭരണഘടനയും അല്ല അവിടുത്തെ ഭരണാധികാരികളും അറിയാതെ ഒരിക്കലും പണ്ട് ഈ തീവ്രവാദത്തേക്ക് പോകത്തില്ല. അല്ല, അത് വരുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഖത്തറാണ്. ഇപ്പോ ഖത്തറിൽ നിന്ന് പിന്നെ ഫണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ ഇനി സൗദിയിലൊക്കെ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാല്, ഇപ്പൊ സൗദി പാകിസ്ഥാന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ വളരെ രൂക്ഷമായ സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പൊ സൗദി പാകിസ്ഥാന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ട് പോകാൻ പാടില്ല എന്നുള്ള എഗ്രിമെന്റിൽ അവർ കൊടുക്കുന്നു. അവരവിടെ സാമ്പത്തികം കൊടുത്താലും. പിന്നെ ഈ തീവ്രവാദമാണെന്ന് വരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കേരളത്തിലേക്ക് ഫണ്ട് വരുന്നു സൗദിയിൽ നിന്ന്, അത് ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ തീവ്രവാദ മനോഭാവമുള്ളവർ അവിടെ നിന്ന് ഫണ്ട് ശേഖരിച്ചിട്ട് അവര് ഇന്ത്യയിലേക്ക് NRI അക്കൗണ്ട് വഴിയാണ് ഇവിടെ കൊടുക്കുന്നത്. തീവ്രവാദ പ്രവർത്തനത്തിന് ആ ഫണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഉള്ളവർ അത് ഉപയോഗപ്പെടുത്തുന്നതാണ്. അല്ലാതെ നേരിട്ട് തീവ്രവാദത്തിനൊന്നും പറഞ്ഞ് അവിടെ നിന്ന് കൊടുക്കാൻ പറ്റില്ല. അത് അവിടുത്തെ ഗവൺമെന്റും അംഗീകരിക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? ഇത്തരം രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ഗവൺമെന്റിന് തന്നെ എഗ്രിമെന്റുകളുണ്ട്. അതുകൊണ്ട് തീവ്രവാദത്തിൽ നിന്ന്, പക്ഷെ ഇവിടെ നിന്ന് പോകുന്ന തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ അവിടെ നിന്ന് ഫണ്ട് പിരിച്ചിട്ട് അവര് വേറെ സോഴ്സിൽ നിന്നും ഇവിടെ പണം കൊണ്ടുവരാൻ പറ്റില്ല. NRI അക്കൗണ്ടിലൂടെ അല്ലാതെ അവർക്ക് പണം കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ പണം വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അതെടുത്ത് തീവ്രവാദത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും. അതൊക്കെ അതൊന്നും ഗവൺമെന്റിന്റെ സംരംഭങ്ങളല്ല. പണം ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. പിന്നെ ഇത്തരം ഇതിന് ഫണ്ട് കൊടുക്കുന്നു എന്ന് ഇന്നിപ്പം ഈ രാജ്യങ്ങളില് ആരോപണമുള്ളത് ഖത്തറിനെതിരായിട്ടാണ്. പക്ഷെ ഖത്തർ പരസ്യമായിട്ട് അതിനെ നിഷേധിക്കുന്നുണ്ട്, ഞങ്ങള് പിന്നെ തീവ്രവാദത്തിന് ഫണ്ട് കൊടുക്കുന്നു എന്നുള്ള കാര്യം പരസ്യമായി നിഷേധിച്ചുള്ള ഞങ്ങൾ കൊടുക്കുന്നില്ലെന്നാ പറയുന്നു. പിന്നെ രഹസ്യമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വ്യക്തികൾ സംഭാവന ചെയ്യുന്നുണ്ട് പണക്കാർ. ഇന്ത്യയില് തീവ്രവാദത്തിന് ഭൂരിപക്ഷത്തിന് ഹിന്ദുസത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു, അതേസമയത്ത് ഇസ്ലാമിക രാജ്യത്തില് തീവ്രവാദം അവരുടെ സംസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കുന്നത്, ആ സ്റ്റേറ്റിനെ തന്നെ ഇല്ലാതാക്കുന്നത്. ഇപ്പൊ താലിബാൻ ആ ഒരു സ്റ്റേറ്റ് തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് താലിബാൻ വിശ്വസിക്കുന്നത് അതാണ് ശരിയെന്നുള്ള നിലയിൽ അത് വളരുകയല്ലേ? അത് ഒരു കാര്യമുണ്ട്. താലിബാൻ ഉണ്ടായതേ അതിന്റെ പിന്നിൽ എന്താണ്? കേവലം ഇസ്ലാമികമായ ആശയം മാത്രമല്ല, ഈ താലിബാൻ ഉണ്ടാകുന്നതിന്റെ പിന്നിൽ വലിയൊരു സ്വാധീനം വലിച്ചത് പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സാണ് അതിന്റെ പിന്നിൽ കളിച്ചത്. അതിലൊരു വലിയ പങ്ക് വഹിച്ചത് അമേരിക്കയുടെ ഇടപെടലുകളാണ്. കാരണം അവര് റഷ്യ കമ്മ്യൂണിസവും അവരും പണ്ട് ശീത യുദ്ധം നടക്കുമ്പോൾ ശേഷവും അതിനെതിരായിട്ട് ഒസാമില്ലാതെ ആയുധം കൊടുത്ത് തയ്യാറാക്കിയെടുത്ത് റഷ്യ അവിടുന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിച്ചു, അതിലവർ വിജയിച്ചു. പക്ഷെ ആയുധം കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും അവിടെ ഈ ഗോത്രവർഗങ്ങൾ, ഈ മലയോര മേഖലകളിൽ താമസിച്ചിരുന്ന ഗോത്രവർഗങ്ങൾക്ക് മുഴുവൻ അവർ ആയുധം കൊടുത്തു. ആയുധം കൊടുത്ത് അവരെ റെഡിയാക്കി. അങ്ങനെ ആയുധം കൊടുത്ത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ളവർക്ക്, അതാണ് പ്രധാനമായ കാരണം, അവർക്ക് അധികാരത്തിൽ വരണമെങ്കിൽ പിന്നെ മതമല്ല വേറൊന്നും അവരുടെ കയ്യിലില്ല. വേറൊരു വഴി അവർക്കില്ല. കാരണം ആയുധം കൊണ്ട് അധികാരത്തിൽ വരണമെങ്കിൽ നക്സലേറ്റുകൾ ശ്രമിക്കുന്നുണ്ട്. അവർ ആയുധം ഉപയോഗിച്ചിട്ട് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നു. അവരെന്താ വോട്ട് നടത്തി അധികാരത്തിൽ വരും. ഇതാണ് അവിടുത്തെ ഗോത്രവർഗങ്ങളിൽ സംഭവിച്ചത്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തത് അവിടുത്തെ ഗോത്രവർഗങ്ങളാണ്. കാരണം അവർക്ക് മുഴുവൻ ആയുധം സപ്ലൈ ചെയ്തവര്, ഈ ഗോത്രങ്ങൾ കഴിഞ്ഞിരുന്നവർക്ക് ആയുധം കൊടുത്തവര്, അത് പൊളിറ്റിക്സ് കാരണമാണ് അവരുടെ കയ്യിൽ ആയുധം എത്തിയത്. അത് ചെയ്തത് അമേരിക്കയാണ്. പിന്നെ അവര് അതുപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അവർ മതത്തെ ഉപയോഗിച്ചു. അതാണ് സംഭവിച്ചത്. അമേരിക്ക ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതവിടെ പോയി അതവിടെ രാത്രി രാമാനുജൻ പോയി പിടിച്ചോണ്ട് പോയി ഒരുത്തന്നെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ക്യൂബയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ, അവിടെ ആക്രമിക്കുമെന്നൊക്കെ പറയില്ല. അമേരിക്കയിലെ ഭരണാധികാരികൾ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്യും. ചിലപ്പോ അത് ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള രാജ്യമാണ്, മുസ്ലിം ഇതിനെ എതിരായിട്ട് അവർ ചെയ്യും. ഇതാണ് ഈ തീവ്രവാദം വളരുന്നത്. ഈ തീവ്രവാദം വളർത്തിയതിനും അമേരിക്കയ്ക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം ഇസ്ലാമിക തീവ്രവാദം വളർത്തിക്കൊണ്ടുവന്ന ഇവരാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് നേരെ അവർ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്ക എന്തിന് ഇത്ര ഒരു ക്രിസ്തീയ അവിടെ ക്രിസ്തു മതമാണ്, ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നവരാണ്. അമേരിക്ക എന്തിന് ഇത്ര ആഗോളതലത്തിൽ ഇത്ര ഇങ്ങനൊരു പൊളിറ്റിക്കൽ അധിനിവേശം എന്ന് പറയുന്നത് സ്വഭാവമാണ്. ഇസ്ലാമിക അധിനിവേശം ഉണ്ടല്ലോ, അതുപോലെ എന്താണ് ഡോളറിന്റെ ആധിപത്യം നിലനിർത്തുക, സൈനിക ആധിപത്യം നിലനിർത്തുക, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തമായ അജണ്ടകളുണ്ട്. അതുകൊണ്ട് അവര് എല്ലാടും ഒരു കാരണം ഡോളറിന്റെ ആധിപത്യം അവർക്ക് നിലനിർത്തണം, ടെക്നോളജിയിൽ ആധിപത്യം നിലനിർത്തണം, സൈനിക ശക്തിയിൽ ആധിപത്യം നിലനിർത്തണം, ലോകത്തിന്റെ മേലിൽ അവർക്ക് അതീശത്വം നിലനിർത്തണം, അതിനുവേണ്ടി ചെയ്യുന്നു. മതതീവ്രവാദത്തിന് ഒരു കാരണം ഇവരാണ്. അതിനേക്കാൾ ശക്തവും ഭീകരവുമാണ് ആ ഇവര് ആണ് ഈ മതതീവ്രവാദത്തിന് വലിയൊരു ഇസ്ലാമിക ISIS ഉണ്ടാകുന്നതിനും താലിബാൻ ഉണ്ടാകുന്നതിനും ഒക്കെ ഒരു കാരണം ഇതാണ്. കാരണം ഈ മുസ്ലിങ്ങൾക്ക് എതിരായി തിരിയുമ്പോ അവർക്ക് പിന്നെയുള്ള ഒരു ശക്തി എന്താണ്? അവരുടെ ഏറ്റവും വലിയ ശക്തി മതമാണ്. അപ്പൊ അവര് മതത്തിന്റെ പേരിൽ സംഘടിക്കുന്നു. നമ്മുടെ മതചിന്തയും ഇതും കൂടെ ഒന്ന് ഒരു കൂട്ടിയോജിപ്പൊരു ചിന്ത പോലെ ഇതുവരെ പുറത്തു വന്നിട്ടില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഈ ഭാരതം അല്ലെങ്കിൽ സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്ന മതചിന്തയുടെ ഒരു സമാധാന വശവും ഭാരതത്തിന്റെ സനാതനധർമ്മത്തിൽ എവിടെ സമാധാനം? ഇതെവിടുന്ന് കേട്ട് ഇതാരാ പഠിപ്പിച്ചിരുന്നു? അതെന്തിനാ വെറുതെ പറയുന്നത്? വെറുതെ പറയുന്നത് എനിക്കറിയാം. ഞാൻ പറയട്ടെ, ലോക പറയുന്നൊരു സന്ദേശം ഉണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് ഈ അമേരിക്കയുടെ ഈ എക്കണോമിക്കലായിട്ടുള്ള ആധിപത്യം അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ആധിപത്യം കൂടെ എങ്ങനെയൊന്ന് യോജിച്ചു പോണത്? എന്താ ഒന്ന് ഇപ്പൊ രാഷ്ട്രീയമായിട്ട് അതല്ല, അതിനകത്തേക്ക് പോകണ്ടേ അങ്ങോട്ട് പോകണ്ടേ? അതല്ല, അത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയാണോ പറയണോ? ഈ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയമായിട്ട് ഭാരതം മുമ്പ് ചേരിചേരാന്ന് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ സമാധാനത്തിന്റെ മാർഗങ്ങളൊക്കെ ആ വഴിക്ക് ഭാരതം സഞ്ചരിച്ചിട്ടുണ്ട്, ശരിയാണ് ഭാരതത്തിൽ. പക്ഷെ അതിൽ എന്താണ് മതപരമായ സ്വാധീനമൊന്നുമില്ല ഭാരതത്തിന്റെ. കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭരിച്ച നെഹ്റുവാണ്. നെഹ്റു മതമില്ലാത്ത മതേതരവാദിയായിരുന്നു. അപ്പൊ മതത്തിന്റെ സ്വാധീനമൊന്നും നെഹ്റുവിന്റെ ഭരണത്തിൽ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഈ സനാതന ധർമ്മത്തിന്റെ സ്വാധീനം വരുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി നരേന്ദ്രമോദിയും ഭരണത്തിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നയം എന്ന് പറയുന്നു. പ്രത്യക്ഷമായി വരുന്ന വികസനമാണ്, അല്ല സനാതന ധർമ്മമല്ല. അപ്പൊ വികസനം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ പിറകിൽ നിന്നുകൊണ്ട് കുറെ ആൾക്കാരാണ് എന്താണ് സനാതനധർമ്മം എന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നത്. ആരാണ്? വിശ്വ ഹിന്ദു പരിഷത്ത്, പിന്നെ ബജരംഗദള്, പിന്നെ എന്തൊക്കെയാണ്, അങ്ങനെ കുറെ പേരുണ്ട്. കുറെ ആൾക്കാരാണ് പറയുന്നത്. ഭരണം പൊളിറ്റിക്കലായ അവര് നോക്കുന്നത് വികസനത്തിലൂടെ മുന്നോട്ട് പോയിട്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങുക എന്നുള്ളതാണ്. കാരണം അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാനമായ അജണ്ട. ആരുടെ? BJP. അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവര് ചെയ്യാന്നുള്ള ഒരു കാര്യം പ്രധാനമായും എന്താണ്? ഈ വികസനം. വികസനം എന്ന് പറയുന്ന ഒരു ആശയം മുമ്പോട്ട് വയ്ക്കുമ്പോൾ സാധാരണ ജനങ്ങൾ അതിനുവേണ്ടി വോട്ട് ചെയ്യും. അപ്പൊ അവിടെ സനാതന ധർമ്മം എന്നൊരു വിഷയമുണ്ട്. പക്ഷെ ഈ അനുബന്ധമായ കുറച്ചു പേര് ഇതെന്നും കൊണ്ട് സനാതന ധർമ്മത്തെ കുറിച്ച് പറയുന്നു. അത് ഇതിനകത്ത് ഉള്ള ജനങ്ങളുടെ ഇടയിൽ ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാം ഹിന്ദു എന്ന് പറയുന്ന ഒരു ധ്രുവീകരണം താഴ്ത്തത്തട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്. അപ്പോ അല്ലാതെ ഇവിടെ എന്തോന്നു ആ ഇനി ആ സനാതന ധർമ്മം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ആ ഒരു ഭാഗം തന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? അവിടെ ഹിംസയ്ക്ക് പ്രാധാന്യം വരും. ഹിംസയ്ക്കൊരു പ്രാധാന്യം വരുന്ന ഈ നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന എന്താണ്? ഞാനൊരു ജനസേവകനെന്നാണ്. ഒരു ജനസേവകൻ എന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വികസനത്തിനായിരിക്കും. പക്ഷെ ഞാനൊരു സ്വയം സേവകൻ എന്ന് വന്നു കഴിഞ്ഞാൽ സംഗതി മാറും. മനസ്സിലായ സ്വയം എന്നുള്ള ക്യാൻസൽ ചെയ്തിട്ട് എപ്പോഴും പറയുന്നു ഞാൻ ജനങ്ങളുടെ സേവകനാണെന്ന്. സ്വയം മാറ്റിയിട്ട് സേവകനാക്കി, സ്വയം എന്നൂടെ വരുമ്പോഴത്തേക്ക് പ്രശ്നമാവും. അപ്പോ എന്തുവരും, അവിടെ ഒരു ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിനുള്ള ഒരു ഇത് വരും. പക്ഷെ നരേന്ദ്രമോദി അതിപ്പോ പറയുന്നില്ല, സേവകനായി നീ കിട്ടും, നല്ലത് തന്നെ പോട്ടെ, നന്നായി വരട്ടെ. രണ്ട് വാക്കിലും സ്വയം എന്നുള്ള വാക്കില് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ അഭിപ്രായം പൊളിച്ചു കളയാം. ഈ ഒരു ആംഗ്ലം ചിന്തി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്വയംസേവനാണെന്ന് പറയുന്നല്ലോ, അറിയുന്നില്ല ഇപ്പോഴും പറഞ്ഞു ഞാൻ ജനങ്ങളുടെ സേവകനാണെന്ന് പറയും, സ്വയം പെട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മൊത്തത്തിൽ അവരുടെ ഈ സംവിധാനം മാറി വരുന്നുണ്ട്. അത് ഒരു പ്രത്യേക അവര് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മാറ്റം എന്ന് പറയുന്നതാണ്. സ്വയം സേവകനായിരുന്ന നരേന്ദ്രമോദി എന്തായി മാറി, സേവകനായി മാറി, ഇതിന് വലിയൊരു മാറ്റമാണ്. ഈ മാറ്റം ഇതുപോലുള്ള മാറ്റങ്ങളാണ് വരേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ ഈ മതപരമായ ധ്രുവീകരണം വരേണ്ട ആവശ്യമുണ്ട്. അല്ല, സനാതനധർമ്മം എന്നൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് അഹിംസ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം മാത്രമാണ്. ആക്ഷൻ എന്ന് പറയുന്ന അഹിംസയാണ്, രണ്ടും രണ്ടാണ്. മുദ്രാവാക്യത്തിൽ എന്ത് പറയും, അഹിംസ എന്ന് പറയും. പ്രവൃത്തിയുടെ എന്ത് പറയും, ഹിംസയാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഇത് ഈ സാധാരണ ബോധമില്ലാത്ത ആൾക്കാരെ ആവേശം കൂട്ടി ഒന്നിച്ചു നിർത്താന്നുള്ളതല്ലാതെ ചിന്തിക്കുന്നവരെ അത് അതൊന്നും പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളല്ല ഇവർ ഈ പറയുന്നത്. ഒരു രാജ്യത്തും എന്താണ് മതപരമായ ധ്രുവീകരണം ഉണ്ടാകുന്ന ഒരിക്കലും ശരിയായ കാര്യമില്ല, അത് ശരിയായ കാര്യമില്ല. അപ്പോ കുറച്ചുപേരെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളാണെന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നതിന് അത് സഹായിക്കത്തില്ല. അത് തീവ്രവാദത്തിന്റെ ഒരു വഴിയാണ്. ഇനി പറയാനോ പറഞ്ഞു, ഞാൻ പറയാനോ പറഞ്ഞു. അല്ല, അപ്പൊ ഈ സനാതനധർമ്മം ശാന്തിയുടേതായ ഒരു സന്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്? സനാതന ധർമ്മത്തിൽ എന്താണ് എന്താണ് അതിപ്പോ ഏതുപോലെ വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നില്ലേ തൊഴിലാളികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കും, എന്നാ അവര് എന്ത് ചെയ്യും, മുതലാളിമാർക്ക് വേണ്ടി എല്ലാ സേവനവും ചെയ്തു കൊടുക്കും. അതുപോലെയുള്ളൂ ഇത്. ഒരു മുദ്രാവാക്യം എന്നുള്ള നിലയ്ക്ക് എന്താണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയും. പക്ഷെ അതുമാത്രമല്ല, ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറഞ്ഞ് പഴയ ആദിവാസികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കുറച്ച് മനുഷ്യരായിരുന്നു. അവർക്ക് ഈ ലോകത്തിന്റെ ഇത് പറഞ്ഞ കാലത്ത് അവർക്ക് ഈ ലോകത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അവരെ സംബന്ധിച്ച് അന്ന് ലോകം എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് മനുഷ്യര് അവര് സുഖമായിരിക്കണമെന്ന് വിചാരിച്ച് ഈ ലോകത്ത് എന്താണ് വേറെ രാജ്യങ്ങളുണ്ടെന്നോ അവിടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടെന്നോ അവിടെ മനുഷ്യർ എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നെന്നോ ഇതിനെയൊന്നും കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ലാത്ത കാലത്ത് പറഞ്ഞാണ് ഇതൊക്കെ. ഇന്നങ്ങനെയല്ല, ഇന്നത്തെ മനുഷ്യന് ലോകത്ത് എവിടെ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കിന്ന് വ്യക്തമായ ധാരണകളുണ്ട്. അപ്പോൾ ഈ അർത്ഥശൂന്യമായ മുദ്രാവാക്യങ്ങൾക്കൊന്നും യാതൊരു ഇതുമില്ല. എന്താണോ വസുദൈവ കുടുംബകം ഈ പറയുന്നതിനൊന്നും ഒരു അർത്ഥവുമില്ല. ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന് പറഞ്ഞു അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ. ഇത് അർത്ഥശൂന്യമായ മുദ്രാവാക്യങ്ങളാണ്. മറിച്ച് അവര് ലോകത്ത് സമാധാനം വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും മനുഷ്യരെല്ലാവരും ഒന്ന് പോലെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അവർ യു എന്നിന്റെ ഹ്യൂമൻ റൈറ്റ്സ് റെസൊല്യൂഷനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനെ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് ഈ അത് ഉണ്ടാക്കിയിരിക്കുന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കണ്ടുകൊണ്ടാണ്. അല്ലാതെ കുറച്ച് മനുഷ്യരിരുന്നു കൊണ്ട് എന്താണ് പരസ്പരം ലോകരെന്ന് വിളിച്ചിട്ട് ലോകരെല്ലാം സുഖമായിരിക്കണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സുഖമായിരിക്കണമെന്നേ ഞാൻ അർത്ഥമുള്ളൂ. ലോകത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് അറിവില്ലാത്ത കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ്, കുറച്ച് മനുഷ്യരെ മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്, അതിന് പ്രായോഗികതയില്ല. അപ്പൊ ലോകത്തിന്റെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ അങ്ങനെയുള്ള ഒരു ആദിവാസി സമൂഹം, ഞാൻ ആദിവാസി സമൂഹം തന്നെ ഉദ്ദേശിക്കുന്നത് തന്നെ അങ്ങനെയുള്ള പറഞ്ഞു ആദിവാസി സമൂഹത്തിന്റെ ഒരു ആശയമാണ് ലോകാസംസ്ഥ. അതൊരു സ്വാഭാവികമായ അവരുടെ ചിന്തയാണ്, അതിനകത്ത് അതിനകത്ത് തത്വചിന്തയൊന്നും ഇല്ലാതെ. പക്ഷെ അതെങ്ങനെ ഇപ്പറ ഈ പ്രബലമായ ചാതു പറഞ്ഞ ആ സമൂഹത്തിന്റെ അടിസ്ഥാന തത്വമായിട്ട് മാറിയത് അന്നേരം ആദിവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെന്ന് ഞാൻ അർത്ഥമുള്ളൂ. അതായത് ആദിവാസി എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മുടെ മലയോരങ്ങളിലൊക്കെ ഉണ്ട്, അവരെ ഉദ്ദേശിച്ചല്ല പറയുന്നു. പഴയ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ, അങ്ങനെ പഴയ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ലോകരെന്ന് പറഞ്ഞാൽ മനുഷ്യർ, അവർക്ക് പരിചയമുള്ള മനുഷ്യർ എല്ലാവരും സമാധാനമായിട്ടിരിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാരും കൂടെ അടികൂടിയാണ് പരസ്പരം. അപ്പൊ ഞാൻ വന്ന് പറയണ് അടി വേണ്ട, എല്ലാരും സമാധാനമായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് എത്ര വ്യാപ്തി ഉണ്ടോ അത്രയേ ഉള്ളൂ, അത് ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതല്ല. കുറച്ച് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്നു, അവര് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട്, അടിയും പിടിയും ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ചുപേര് മാറി എന്ന് പറയണ ഇത് വേണ്ട, നമ്മളെല്ലാരും സമാധാനമായിട്ടിരിക്കണം എന്നേ അതിന് അർത്ഥമുള്ളൂ. ഇപ്പൊ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു കുറച്ച് ഗോത്രങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമാധാനം വേണമെന്ന് പറയുന്നത് പണ്ടുമുണ്ട് ഇന്നും ഉണ്ട് എന്നും ഉണ്ടായിരിക്കും. പ്രായോഗികമായതിനും വലിയ ഒന്നുമില്ല, പ്രയോജനമൊന്നുമില്ല. അതുമാത്രമല്ല ഇത്തരം മുദ്രാവാക്യങ്ങൾ ഒന്നിനും ഒരിക്കലും പ്രായോഗികമായ പരിഹാരമല്ല, അത് കേവലം ആശയങ്ങൾ മാത്രമാണ്. ഇപ്പൊ മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ജാതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഇന്ന് പരിഹരിക്കുന്നത് പ്രധാനമായിട്ടും പൊളിറ്റിക്കലായിട്ടും മറ്റുമൊക്കെയാണ് അത് പരിഹരിക്കേണ്ടത്. ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിലൂടെയാണ് പരിഹരിക്കേണ്ടത്, എല്ലാം മുദ്രാവാക്യങ്ങളിലൂടെ അല്ല. ഇപ്പൊ ക്രിയാത്മകമായ പരിപാടികളിലൂടെ അത് പരിഹരിക്കും, അതാ വേണ്ടത്. കേവലം മുദ്രാവാക്യം വിളിച്ചെന്ന് പറഞ്ഞു അതിനർത്ഥമില്ല. അതിപ്പോ നമ്മൾ ഈ പറയുന്ന പോലെയാണ്, എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നു, അതൊരു കേവലം ഒരു മുദ്രാവാക്യം മാത്രമാണ്. അതിന്റെ ക്രിയാത്മകമായ ഒരു പരിപാടി എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഈ മുദ്രാവാക്യം നമ്മളിങ്ങനെ പറയുന്നു എന്താണ്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം. ഇത് ക്രിയാത്മകമായി എങ്ങനെ നടപ്പിലാക്കും എന്ന് ചോദിച്ചാൽ ആര് എന്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സമാനം പറയാം? ഈ പറയുന്നവർ എല്ലാ സ്റ്റേജുകളിലും പ്രസംഗിക്കുന്ന കാര്യമാണ്. പ്രായോഗികമായി ഇതെങ്ങനെ നടപ്പിലാവും? ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? എന്നുവെച്ചാൽ അതിന് ഉത്തരവില്ല. ഇതുപോലെയാണ് എല്ലാ മുദ്രാവാക്യങ്ങളും. അതിന് ഉത്തരവുണ്ടാവണമെങ്കിൽ എന്ത് വേണം? അത് ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്നുകൊണ്ട് പരിഹാരങ്ങൾ കണ്ടെത്തിയാലേ പറ്റും. അതിന് ഇപ്പൊ നമ്മുടെ രാജ്യത്താണ് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഭരണഘടനയ്ക്ക് വിധേയമായി വരുന്ന എന്താണ് ഭരണ സംവിധാനം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ഇതെല്ലാം കൂടെ ചേർന്ന് ഇതിനുള്ള നയങ്ങൾ രൂപീകരിച്ച് പ്രായോഗികമായി നടപ്പിലാക്കിയാലേ പറ്റും. അപ്പോൾ അതിന് ഒരുപാട് വശങ്ങളുണ്ട്, രാഷ്ട്രീയ വശമുണ്ട്, സാമ്പത്തികമായ വശമുണ്ട്, ഇതെല്ലാം പരിഹരിക്കണം. അല്ല, അത് മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞാൽ എന്താണ് മനഃശാസ്ത്രപരമായ ഒരു വശമുണ്ട് ഇതിനെല്ലാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനഃശാസ്ത്രപരമായ വശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വിശ്വസിക്കുകയാണ്, എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുകയാണ് ഞാൻ ഇന്ന ജാതിക്കാരനെന്ന് എന്ന് ഞാൻ കരുതുകയാണ്, ആണ് എന്റെ മനഃശാസ്ത്രം, സൈക്കോളജി എന്ന് പറയുന്നു. ഞാൻ എത്ര സ്റ്റേജിൽ പോയി എന്നിട്ട് ഒരു ജാതി എന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ നിന്ന് എന്റെ ജാതി പോകത്തില്ല, പോവും. ഒന്ന് ഒന്ന് മനസ്സ് തുറന്ന് ചിന്തിച്ചോ. ഇതാണ് സൈക്കോളജി, മനസ്സിലായോ? നമ്മൾ എവിടെ ചെന്ന് ഏത് സ്റ്റേജ് ചെന്ന് കൊണ്ട് ഒരു ജാതി എന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ ഞാൻ ഇന്ന ജാതിയാണ്, ഞാൻ ഇന്ന മതമാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ആ മതമേ ഇരിക്കും, ആ ജാതിയെ ഇരിക്കും, വേറെ ഈ പറയുന്ന ഒരു ജാതിയും വരത്തില്ല, ഒരു മതവും വരത്തില്ല. ആണോ? ഇത് വളരെ, അതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് എന്താണോ നമുക്ക് കംഫർട്ടബിളായി തോന്നുന്നത് നമ്മളങ്ങ് സ്വീകരിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പൊ ഒരു നിസ്സാരമായൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോ നിങ്ങളെല്ലാം ശിവഗിരി വന്ന് താമസിക്കുന്നു, മുട്ടയടിച്ച് സാമ്യായിരിക്കുന്നു. മനസ്സിലാവും? ഇവിടെ ഇങ്ങനെ താമസിക്കുമ്പോ എന്റെ ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം. ഇവിടെ ഇങ്ങനെ കഴിയുമ്പോൾ ഏത് ജാതി എന്ന് സ്വയം വിചാരിക്കുന്നതാണ് കൂടുതൽ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുന്നു. അത് ഇല്ലേ, കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നുന്നു. സ്വാമി പറയുന്ന മനഃശാസ്ത്രപരമായിട്ട് അയാൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ടോന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് കംഫർട്ട് എന്ന് പറയുന്നത് വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ്, അത് പറയുമ്പോൾ മാത്രമാണ്. അല്ല, അത് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ഇപ്പോ ഈ ഇപ്പൊ ശിവേരി ഇരിക്കുന്നു, ശിവേരി ഇരിക്കുന്നു, ശിവേരി നിൽക്കുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോ നമ്മള് ആരോട് ഇടപെടുന്നു, ആരോട് ചേർന്ന് പ്രവർത്തിക്കുന്നു, ആരുമായിട്ടാണ് നമുക്കൊരു അലൈൻമെന്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്? അങ്ങനെ വേണമല്ലോ. നമ്മൾ ശിവേരി നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അലൈൻമെന്റ് ഉണ്ടാക്കിയെടുക്കണം. ആ അലൈൻമെന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സൗഹൃദമാണ്. എങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാനും പ്രവർത്തിക്കാനും എല്ലാം വേണ്ടി വരുന്ന ഒരു സൗഹൃദമാണ്. ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരാളിന് ജാതിയില്ലാത്ത ഒരു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈഴവ അഭിമാനത്തിലാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അവരവരുടെ കാലിലെ മണ്ണ് മാതികളെ തുല്യമായിരിക്കും. അങ്ങനെ പറയാൻ പറ്റില്ല, സ്വാമി പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല. അല്ല, അത് വെച്ചാല് നമ്മൾ ആരോടാണോ ഇടപെടുന്നത് അത് ജാതിരഹിതമായ ഒരു സമൂഹത്തോടാണോ? അതാണ് എന്റെ ചോദ്യം. അല്ലെന്നാണോ പറയുന്നത്? നമ്മളെപ്പോഴും ഇടപെടുന്നത് എന്താണ്? ജാതി വെച്ചു പുലർത്തുന്ന ഒരു സമൂഹത്തോടാണ് നിരന്തരം. നമുക്ക് അവസാന സമയത്ത് മനസ്സിലായോ? ഗുരുവിന്റെ അവസാന സമയത്ത്, അവസാനം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ധർമ്മസംഘത്തിന് വേണ്ടി എന്താണ് ബോധാനന്ദ സ്വാമിയുടെ പേരിൽ ഈ വിൽപ്പത്ര എഴുതി വെച്ചിട്ട് അപ്പൊ ബോധാനന്ദ സ്വാമിയെ എസ് എൻ ഡി പിയുടെ പ്രസിഡന്റാക്കി. അവസാനം പ്രസിഡന്റാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ബോധാനന്ദ സ്വാമി? എന്ത് ചെയ്തു? തന്റെ പേരുള്ള സ്വത്തെല്ലാം ധർമ്മസംഘത്തിന്റെ പേരില് എഴുതി വെച്ചു. എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എസ് എൻ ഡി പി അതിന്റെ കേന്ദ്ര സമിതി കൂടി ചേർന്നിട്ട് ബോധാനന്ദ സ്വാമിയിൽ അവിശ്വാസം രേഖപ്പെടുത്തി. എന്നുവെച്ചാൽ ബോധാനന്ദ സ്വാമി എസ് എൻ ഡി പിയുടെ പ്രസിഡന്റായിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ധർമ്മസംഘം ചേർന്ന് അവർ എസ് എൻ ഡി പിയിലും അവിശ്വാസം രേഖപ്പെടുത്തി. രണ്ടും വന്നു. ഇത്രയായി വന്നപ്പോഴത്തേക്കാണ് പിന്നെന്താണ് മറ്റേ ടി കെ മാധവൻ, കുമാരൻ ഇങ്ങനെയൊക്കെ പറയുന്ന അന്നത്തെ സമുദായ നേതാക്കന്മാരെല്ലാം കൂടെ നമ്മോരോണ്ടായിട്ട് ഗുരുവിനെ വന്ന് കാണുന്നത്. അവസാനം മനസ്സിലായി. അപ്പോ ഗുരുവിനെ വന്ന് കാണുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്ന ഇതാണ്, ഈ സ്വത്തുക്കളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? മനസ്സിലായോ? ഈ സ്വത്തുക്കളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ എന്ന് വെച്ചാൽ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും അവകാശമുണ്ടോന്നാ ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഗുരു അവസാന സമയത്ത് ഗുരു പറഞ്ഞ ഒരു വാക്കാണ്, നമുക്ക് ജാതിയില്ല. മനസ്സിലായോ? അപ്പൊ ഒരു ജാതി വരുമോ എന്ന് ഗുരു പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാന സമയം ഗുരുവിന് പറയേണ്ടി വന്ന എന്താണ്? ആണയിട്ട് പറയേണ്ടി വന്നത് നമുക്ക് ജാതിയില്ല. അപ്പൊ ഗുരുവിന് പോലും ഈ ജാതി എന്ന് പറയുന്ന ഈ സർക്കിളിൽ നേരിടേണ്ടി വന്നു അവസാനം വരെ, അതിനോട് മല്ലിടേണ്ടി വന്നു. എന്താ വെച്ചാൽ അവസാനം അത് പറയാൻ, എന്തിനത് പറയേണ്ടി വരുന്നു എനിക്ക് ജാതിയില്ല എന്ന്? ഇവർക്കറിയാമല്ലോ. എന്നുവെച്ചാ അവര് പറയുന്നത് ധർമ്മസംഘം എന്ന് പറയുന്നത് ഒരു ജാതിയില്ല മാത്രമല്ല, അതിനകത്ത് ഏട്ട് ജാതിക്കാറുണ്ട്, മറ്റൊന്ന് പറയുന്നത് ഒരു ജാതിയുടെ. അപ്പോ ഈ വരുന്ന ഡെലിഗേഷനോട് ഗുരു പറയുന്ന ഇതാണ് നമുക്ക് ജാതിയില്ല, നിങ്ങൾ യോജിച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് അവർ യോജിക്കാൻ തയ്യാറല്ല. ഗുരുവിന്റെ സമാധിക്ക് ശേഷം അതാണ് കേസും മഴക്കൊക്കെ പോയത്. അപ്പോ എന്താണ് ഇപ്പൊ ജാതിയില്ലാത്ത ഒരു സമൂഹത്തിനോടുള്ള ഗുരു അല്ല ഗുരു ഇടപെട്ടത്, ജാതിയുള്ളവരുടെ തന്നെയാണ്. അപ്പോ ജാതി എന്ന് പറയുന്നത് മനസ്സിൽ ഒരാൾ കരുതിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇടപാട് നടത്തും, അതവർക്ക് കൂടുതൽ കംഫർട്ടായിരിക്കും. ഇനി ഗുരുവിന് ജാതി ഇല്ലാത്തതുകൊണ്ട് ഗുരുവിന് ഡിസ്കംഫർട്ടായിരുന്നു, ആണ് ഗുരു അവസാനം നേരിടേണ്ടി വന്ന ഒരു ബുദ്ധിമുട്ട്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ജാതിയില്ല, അതുകൊണ്ട് ധർമ്മസംഘത്തിനായാലും കുഴപ്പമില്ല, കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടല്ലേ അത് വീണ്ടും പറയുന്നു, മറ്റവർ ജാതിക്ക് വേണ്ടി വാദിക്കുകയാണ് ഞാൻ ജാതിയില്ലാത്ത ഒരു സംഘടനയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ജാതി ഇല്ല എന്ന് കരുതിയതാണ് ഗുരുവിന്റെ ഡിസ്കംഫർട്ട്. അപ്പോ കംഫർട്ടായിരിക്കണമെങ്കിൽ എന്ത് വേണം? ജാതി ഉണ്ടെന്ന് കരുതണം. അപ്പോ ഗുരുവിന് പോലും ഈ ഒരു എന്താണ് ജാതി ഇല്ല എന്ന് കരുതിയത് ഡിസ്കംഫർട്ട് ആയെങ്കിൽ അവസാന സമയം. ഈ പറയുന്ന ശിവാനന്ദ സ്വാമിക്ക് എന്താണ് ഒരു ഡിസ്കംഫർട്ടും ഇല്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്ന് വെച്ചാൽ ആ വിഷയത്തെ കൂടി ചിന്തിക്കാത്തതുകൊണ്ടാണ്. അത് അതിനൊന്നും അതൊക്കെ അതിനൊന്നും അവസാന സമയം അതൊക്കെ ഉണ്ട്. അത് ധർമ്മസംഘം ഉണ്ടാക്കുന്ന സമയത്ത് ധർമ്മസംഘം ഉണ്ടാക്കുന്ന സമയം അല്ല ഞാൻ അങ്ങനെ പറഞ്ഞോ എന്നൊരു സംശയിക്കണ്ടേ. ഒരു ഇതാണോ എന്നു വെച്ചാ അവര് ഇത് പറയുന്നു നാം പോയി തൊപ്പിയിടും. അതായത് രണ്ടു മൂന്ന് പ്രാവശ്യം അത് പോട്ടെ, അത് വേറെ വിഷയം. അപ്പൊ ഇസ്ലാം മതസ്ഥീകരണം ഇവരെ ശിഷ്യന്മാര് യോജിച്ച് ധർമ്മസംഘ ഇതിൽ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോയി എന്ന് പറയുന്നത് ഒരു വാശിക്ക് പറഞ്ഞു. ഗുരുവിന് ജാതി വിട്ട് അതിനകത്ത് സ്വസ്ഥമായി ഇരിക്കാൻ സ്വത്വത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ അവര് ഇരിക്കാൻ പറ്റില്ലെന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. അതെങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നത്? അങ്ങനെ ഇവരുടെ ഇവര് നമ്മെ അവരുടെ സമുദായത്തിൽ പെട്ടവനായി അത് ആലുവ അതിൽ വെച്ച് പറയും. നിങ്ങൾ തന്നെ ചിലർ നമ്മെ അവരുടെ സമുദായത്തിൽ പെട്ടവനായി കഴിക്കുന്നു പറയുമ്പോൾ അത് ഈഴവര് മാത്രമല്ല അല്ലാത്തവര് അവരുടെ സമുദായത്തിൽ അല്ലെന്നും ചിന്തിക്കുന്നുണ്ടാവുമല്ലോ. അതായിരുന്നല്ലോ അന്നത്തെ വിഷയം. അതല്ലല്ലോ നമുക്ക് ആരെങ്കിലും ഗുരു ഇപ്പൊ മുസ്ലിങ്ങൾ വിചാരിക്കുകയാണ് ഗുരു ഞങ്ങളുടെ മതത്തിൽപ്പെട്ടല്ല എന്ന് വിചാരിച്ചപ്പോടെ എന്താ പ്രശ്നം? അതല്ലല്ലോ വിഷയം. അവിടെ അതിബുദ്ധി കാണിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായ? അവിടെ വിഷയം എന്ന് പറയുന്നത് കുറച്ചുപേര് എന്നെ അവരുടെ ജാതിയായി കരുതുന്നിടത്താണ് പ്രശ്നം. അല്ല ആരും കര സിഖുകാർ വിചാരിക്കുക ഗുരു ഞങ്ങളുടെ ജാതിയാണ് ആ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട്? അന്നത്തെ അവസ്ഥയല്ല ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ സൈക്കോളജിയെ കുറിച്ചാണ്. നമ്മൾ എപ്പോഴും കംഫർട്ടായിരിക്കുന്നത് ശിവരിയിലെ നിങ്ങളുടെ സ്വാമിമാര് നിങ്ങളുടെ മാനസികമായ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുമായിട്ട് എന്താണ് ശ്രീനാരായണ ഭക്തന്മാരുമായിട്ടല്ല നമ്മുടെ ജാതികളുമായി ഇടപെട്ട് വ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴാണ്. അത് കേരളത്തിനകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്തു പോയാലും ഇവരൊക്കെ പോകുന്നതാണല്ലോ. കുവൈത്തിൽ പോയാലും അമേരിക്കയിൽ പോയാലും ലണ്ടനിൽ പോയാലും റഷ്യയിൽ പോയാലും നമ്മുടെ ജാതിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമുക്കൊരു ഒരു സൗഹൃദം വരുന്നതാണോ അല്ലേ? പറയിട്ട് ഇതാ ഇരിക്കുന്ന ആണോ അല്ലേ? സത്യമാണോ അല്ലേ? അല്ല ഇത് മാനസികമായ പ്രശ്നമാണ്, മനസ്സിലായി? മനസ്സിന്റെ ഒരു കംഫർട്ട്. ഇവിടെ നിൽക്കപ്പെടുത്തേക്ക് അങ്ങനെ ചിന്തിക്കുന്നത് കംഫർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ചില റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്, അവിടെ ചില ജാതികൾക്ക് മേൽക്കോയ്മയുണ്ട്. അപ്പൊ ചില ആൾക്കാർ അവർ ജാതി പറയില്ലെങ്കിലും ഞങ്ങളെ നിന്ന വട്ടത്തിലുള്ളതാണെന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ നിൽക്കുന്നവരുണ്ട്, എനിക്ക് അറിയാം അങ്ങനെ ചിന്തിക്കുന്നവരായിട്ടുണ്ട്. എങ്ങനെ ഉദാഹരണം നോക്ക, ആ പറയുന്ന അതിപ്പോ എനിക്ക് മനസ്സിലായി. അത് ഞാൻ പറയുന്നത് അത് പൊളിറ്റിക്സ്, മനസ്സിലായോ? പൊളിറ്റിക്കലായി ആൾക്കാർ പല അടവുകളും കാണിക്കും, അത് വേറെ കാര്യം. ഇത് ഞാൻ അതിനെ കുറിച്ചല്ല പറയും, ശരിക്കും പക്ക ജാതിയെ കുറിച്ച് ഞാൻ പറയണം. ജാതി എങ്ങനെയാണ് സൈക്കോളജിക്കൽ കംഫർട്ട് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്, മനസ്സിലായോ? പൊളിറ്റിക്സും സൈക്കോളജിയും വരുമ്പോ രണ്ടുമൂന്നാക്കല. ഇത് ഞാനീ പറയുന്നത് എന്താണ്, സൈക്കോളജിക്കൽ കംഫർട്ട് എന്ന് പറയും, എല്ലാ കാര്യത്തിലും നമുക്കുണ്ടാവും. പൊളിറ്റിക്സ് വരാണ്, അത് സൂത്രമാണ്, അത് അവരുടെ പോളിസിയാണ്, മനസ്സിലായോ? അത് ചിലപ്പോ അവർക്ക് എന്തെങ്കിലും മെൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും. ഇതങ്ങനെയല്ല, മാനസികമായി അങ്ങനെ ഒരു രീതിയിലാണ് മനുഷ്യർ ഇടപെടുന്നത്. അതിപ്പോ ഏതെങ്കിലും ഒരു ജാതിയുടെയോ ഒരിടത്തെ വിഷയമല്ല, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോ ബ്രാഹ്മണന്റെ ഒരു ആശ്രമത്തിൽ പോയി, ഞാനത് എനിക്ക് തോന്നിയില്ലെന്ന് പറയാനുള്ള ഒരു കാരണം, ഞാനിപ്പോ എറണാകുളത്ത് ഇരിക്കുന്ന സ്ഥലത്ത് കൂടുതൽ വരുന്നത് ഈ സ്വർണ പണിക്കാരും NSS ആൾക്കാരും കാസർഗോഡ് കൂടുതലും വരുന്നത്. മറ്റ് SNDP അവിടെ അധികം സഹകരിക്കുന്നില്ല. അപ്പൊ എനിക്കതൊരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് എനിക്ക് എന്റെ ഉള്ളിലേക്ക് ചിന്തിക്കാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിന് ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ഇത്രേ പറഞ്ഞോളൂ. എന്താണ് ഇപ്പൊ ഈ ഗുരുവിന്റെ പരമ്പരയിൽ തന്നെ പെട്ട പല സന്യാസിമാരും, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിത്യനേതിയെ തന്നെ എടുക്കുക, ഫ്യതിക്ക് വളരെ വിശാലമായ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ജാതിക്ക് അതീതമായിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. നെതിയുടെ ശിഷ്യന്മാരിൽ ഒരു ജാതിപ്പെട്ട ആളായിരുന്നു. അപ്പോഴുടെ ഒരു മേഖല വളരെ വലുതായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പോ അവിടെ എന്താണ് ഞാനീ പറയുന്നത് എന്നുള്ള വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ജാതി എന്നുള്ള ഒരാശയം നമ്മൾ മുമ്പോട്ട് വയ്ക്കുമ്പോഴും, അതാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത്, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, മനസ്സിലായോ? നമ്മൾ ഇടപെടുമ്പോൾ ആൾക്കാരോട് നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ കംഫർട്ട് കിട്ടുന്നത് ഒരാൾ ഏത് ജാതിയിലാണോ ആ ജാതിപ്പെട്ട ആൾക്കാരുമായിട്ട് സഹകരിക്കുമ്പോഴായിരിക്കും. ഇതാണ് ഞാൻ പറയുന്നത്. കാരണം ജാതി എന്ന് പറയുന്നത് ബേസിക് ആയി അവിടെ ഇരിക്കുന്നത്. ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് പ്രവർത്തനത്തിൽ. ഇനി ഇപ്പൊ ഈ സ്വാമി പറയുന്ന പോലെ, മനസ്സിലായോ? ഇപ്പോ ഒരാൾ ഒരു ആശ്രമത്തിൽ പോയിരിക്കുന്നു, അവിടെ കുറച്ചാൾക്കാർ വരുന്നു, അവര് എന്താണ്, പ്രത്യേകിച്ച് ഒരു ജാതിപ്പെട്ട ആളൊന്നുമല്ല എന്ന് വെച്ചാൽ, അവിടെ ഇരിക്കുന്ന സ്വാമിയുടെ ജാതിപ്പെട്ട ആൾക്കാരെല്ലാം വരുന്നു. അപ്പോൾ അവരുമായിട്ട് പിന്നെ വ്യക്തിപരമായ സൗഹൃദങ്ങൾ വയ്ക്കുന്നു, പ്രവർത്തിക്കുന്നു. അവിടെ ജാതിക്കൊരു മേൽക്കോയ്മ വരുന്നില്ല എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നു. ഒരു ജാതി എന്ന് പറയുന്ന ഒരാശയത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളൊരു സമൂഹത്തിന്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ ഏത് ജാതിയാണോ ആ ജാതിയുമായിട്ട് ട്യൂൺ ചെയ്താലേ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കംഫർട്ട് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ചില വ്യക്തികളുടെ ഇടയ്ക്ക് മാത്രമായിപ്പോകും, നിങ്ങൾക്കൊരു സമൂഹത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഒരു സമൂഹത്തിൽ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വ്യക്തികളോട് ബന്ധപ്പെട്ട് പല പ്രവർത്തനവും നടത്തും, സമൂഹമായി പ്രവർത്തനം വിജയിക്കത്തില്ല. വ്യക്തികളോട് നമുക്ക് കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടാവും, അവിടെ ജാതിയൊന്നും പരിഗണിച്ചില്ല എന്ന് വരും. പക്ഷെ പല സ്വാമിമാരെയും ക്ഷണിക്കുന്നത് ആ ഒരു ജാതി ചിന്ത കൊണ്ട് തന്നെയാണ് പലപ്പോഴും. അതിനകത്തൊരു പ്രശ്നമുള്ള, ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് എന്റെ ജാതിയെ ബേസ് ചെയ്തൊരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കിയല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോ ഗുരുവിന്റെ ആശയത്തെയാണ് പറയുന്നതെങ്കിൽ അത് എനിക്ക് പോയി പറയുന്നതിന് എന്റെ ജാതി എനിക്ക് സൂക്ഷിക്കണമെന്നോ എന്റെ ജാതി സൈക്കോളജിക്കലായിട്ട് ചേരുന്നൊരിടത്തിലോ വേണമെന്ന് എനിക്ക് വേണ്ടല്ലോ, അങ്ങനെ പറ്റില്ലല്ലോ. എന്റെ ജാതിയായിട്ട് യോജിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രം എന്റെ ആശയം പറയണമെന്നുള്ളൊരു സുഖത്തിൽ നിർത്തിക്കൊണ്ടല്ല ഞാൻ ഗുരുദർശനം പറയാം. ഞാൻ അല്ലാത്തവർക്കിലേക്ക് പോയി ഇത് പറയുമ്പോൾ എനിക്ക് അവരുടെ സമുദായമായിട്ട് ഇഴുകി ചേർന്നുകൊണ്ട് വേണം കുറച്ചുകൂടെ സുരക്ഷിതത്തോട് പറയണമെന്നുള്ളത് ഇതുവരെ ചിന്തിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ഇപ്പൊ നോക്കണം. ഇപ്പൊ സമയുടെ കാര്യം പോട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തി നമ്മള് ഇത് എല്ലായിടത്തും വരുന്നൊരു പ്രശ്നമാണ്. എനിക്കതൊരു ക്ലാരിറ്റി കിട്ടുന്നത്. ആ ക്ലാരിറ്റി എന്ന് പറഞ്ഞിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കുക, പൊളിറ്റിക്കൽ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികൾ താഴെ തട്ടി പ്രവർത്തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ജാതിയുള്ള മനുഷ്യരുണ്ടെങ്കിൽ പൊതുവെ അവർ പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഒരു ജാതി എന്ന് പറയുന്നതിന്റെ ബേസിലായിരിക്കില്ല പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ പാർട്ടിയാണോ, അപ്പോ രാഷ്ട്രീയമായ ഒരു ഐക്യമാണോട് വരുന്നത്, നമ്മുടെ ജാതിക്കല്ല മുൻഗണന. ജാതി ചിലപ്പോൾ ചിലരുടെ മനസ്സിൽ കാണുമായി, പക്ഷെ ആ രാഷ്ട്രീയത്തെ മുൻനിർത്തി അവർ പ്രവർത്തിക്കുന്നു. കാരണം അവിടെ ഒരു ജാതിയല്ല അവിടുത്തെ വിഷയം. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്, RSS പ്രവർത്തിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് ജാതിയെ താഴെത്തട്ടിലാണ് ഞാൻ പറയുന്നത്, ജാതിയെ മുൻനിർത്തിയല്ല പ്രവർത്തിക്കുന്നത്, അവര് അവരുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെ അത് ശരിയാണ്. ആ ഒരു മനോഭാവത്തോടുകൂടി നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിൽക്കുകയോ അല്ലെങ്കിൽ ഇത്തരം സംഘടനകളിൽ നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ വിജയിക്കും. പക്ഷെ ഇത് മറ്റൊരു സന്ദർഭമാണ്. ഒരു സന്യാസി എന്നുള്ള നിലയ്ക്ക് നമ്മള് പ്രവർത്തിക്കുന്ന ആ സമൂഹത്തില് ജാതിയുമായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ വരുന്നൊരു പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് അവിടെ വളരെ എളുപ്പം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പറ്റും. വളരെ എളുപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകാനും എല്ലാം തകിടം മറിക്കാനും പറ്റും. ഇപ്പൊ ഞാനിപ്പോ സ്വയം എനിക്ക് ഞാൻ ജാതിയിൽ അഭിമാനിക്കുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ജാതി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും എന്റെ ജാതിയെ പൊക്കിക്കൊണ്ടുവന്നിട്ട് എന്നെ താഴെയിടാം. അപ്പോ അത് എന്റെ ഒരു വൾണറബിലിറ്റിയാണ് എപ്പോഴും. അതാണ് ഞാൻ ബുദ്ധിപൂർവം ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും എന്റെ മനസ്സിൽ ആ ഡിസ്കംഫർട്ട് കാണും. മനസ്സിലായോ? ഇപ്പൊ അല്ലെങ്കിൽ വേറൊരു മതത്തിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നു, ആ മതം വിട്ട് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു. പക്ഷെ ഏത് സമയവും അവരുടെ പഴയ മതത്തിന്റെ ഐഡന്റിറ്റി അയാൾക്കൊരു പാരയായിട്ടിരിക്കും. കാരണം ഏത് സമയവും ഈ സമൂഹത്തിന് ആ മതത്തിന്റെ ഐഡന്റിറ്റിയെ പൊക്കിപ്പിടിച്ചിട്ട് ഇയാളെ അടിച്ചു താഴെയില്ല. അപ്പൊ ഇയാൾക്ക് ഒരു കാര്യത്തിലും ജനുവിനായി ഇടപെടാൻ പറ്റില്ല. ഇത് അതാണ് ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെടുത്താൽ മതി, ഈ ജാതിയോ മതമോ എടുത്താൽ മതി, ബാക്കി പിന്നെ അവിടെ ഒന്നും പ്രശ്നമുണ്ട്. ശരിയാണോ? അല്ലേ അല്ലേ? അതൊരു വാദത്തിന് വേണ്ടി പറയുന്നില്ലേ. സൈക്കോളജിക്കലി ഏറ്റവും കൂടുതൽ അടുത്ത ഇതെന്ന് പറയുന്നത് റിലീജിയനും കാസ്റ്റും. ഉദാഹരണത്തിന് ഇവിടെ ഈ ശിഷ്യ സംഘത്തിൽ എല്ലാവരും ചേർന്നു, അതിലാർക്കും അവരപ്പുറം നെസഞ്ചിപ്പിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള അല്ലാതെ ജാതിപരമായിട്ടൊരു പ്രശ്നം ഇതിനകത്ത് പിന്നീട് ഉരുത്തിരിഞ്ഞു വന്നിരിക്കണം. കുറെ കാലശേഷം പറഞ്ഞ പൊളിറ്റീഷ്യന്റെ ഭാഗമായിട്ടല്ല, ശിഷ്യന്മാരുടെ ഭാഗമായിട്ടുള്ള അതല്ല അതുകൊണ്ട് ഞാൻ നോക്ക് ശിവലിംഗസ്വാമിയെ ശിവലിംഗസ്വാമിയെ അടുത്ത അനന്തരാവകാശിയായിട്ട് അഭിഷേകം ചെയ്തിട്ട് മാറ്റി എന്തുകൊണ്ട്? ചൈതന്യസ്വാമിക്ക് ഇതെല്ലാം മുക്തിയാർ കൊടുത്തിട്ട് മാറ്റി എന്തുകൊണ്ട്? അപ്പൊ ഗുരു ഉള്ള കാലത്തില്ലായിരുന്നു, ഇതൊന്നും അറിയത്തില്ല. അത് പിന്നെ ഇല്ലെന്ന് ഞാൻ അർത്ഥം ഉണ്ടെന്ന് പറയുന്നു, സ്വാമി പറയുന്നില്ല. ഇതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ചിന്തിക്കാത്ത മണ്ടനായോണ്ട് ചിന്തിക്കില്ല. ഈ ഒരു സംഭവം അറിയാമോ, ഇത് ശിവേരിയുടെ ചരിത്രമേ സത്യസന്ധമായി ഞാൻ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട്. കുറച്ചു കാലം ഇവിടെ കഴിഞ്ഞല്ലോ, മനസ്സിലായോ? ശിവനസ്വാമികളൂടെ ആദ്യം അനന്തരാവകാശമായിട്ട് വന്നത് ഈ എസ് എൻ ഡി പി ആയിട്ടുള്ള പ്രധാനമായ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമായി തീർന്നത് പിന്നെ ഈ എന്താണ് ചൈതന്യസ്വാമിക്ക് മുക്തിയാർ കൊടുത്താണ് ആരുമായത്. ഇതാണ് വലിയൊരു പ്രശ്നമായി മാറിയത്, മനസ്സിലായോ? അപ്പോ സന്യാസിമാരുടെ ഇടയിൽ തന്നെ അതിലഭിപ്രായ വ്യത്യാസം ഉണ്ടല്ല. പുറമേ നിന്ന് മാത്രമല്ല, എസ് എൻ ഡി പി മാത്രമല്ല പ്രശ്നം ഉണ്ടായി, സന്യാസിമാരുടെ ഇടയിൽ തന്നെ. ആ നാരായണ തീർത്ഥൻ എന്ന് പറയുന്ന ആള് അല്ല, അത് എസ് എൻ ഡി പി കാര് ചെയ്തെങ്കിലുമേ ഈ ആനന്ദ തീർത്ഥര് ഇവിടുന്ന് അടിച്ചെടുത്ത് അവിടെ കൊണ്ടിടുമ്പോ എന്നോട് ശാസ്ത്ര വൈദ്യര് അടിക്കുന്ന നേരെ കണ്ട ആളാണ് ശാസ്ത്ര വൈദ്യര്. മനസ്സിലല്ലോ, ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ പോയി നോക്കിയില്ല ആശുപത്രി കിടന്നപ്പോ. ആ അപ്പൊ അതൊന്നും എന്നിട്ട് പോയി നോക്കിയില്ല, വൈദ്യര് പറഞ്ഞാണ്. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ സൈക്കോളജിയാണ്, മനസ്സിലായോ? ഇത് തത്വജ്ഞാനമല്ല, ഇതിനെ വേറെ കാണണം. ഇതൊക്കെ മനുഷ്യന്റെ സൈക്കോളജി, സൈക്കോളജി ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ഇതുവരെ കേട്ടിട്ടില്ലേ? ഇത്രയുണ്ടോ? ആദ്യമായിട്ട് പ്രഥമ ശിഷ്യനായിട്ട് ശിവനസ്വാമി, ശിവലിംഗസ്വാമി ആദ്യം ശിഷ്യനാക്കി വെച്ചപ്പോഴും ഇവിടെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. സന്യാസിമാരുടെ ഇടയിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കും പലരും, അപ്പുറം വ്യത്യാസം പറയും. അപ്പോ അതൊക്കെ ഉണ്ടാവും. അതിപ്പോ ആനന്ദ തീർത്ഥര് വന്നപ്പോ ഒരു വർഷം കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ കാര്യം? ആനന്ദ തീർത്ഥ അറിയത്തില്ലേ? സന്യാസിമാരുടെ ഇടയ്ക്ക് വരുന്ന പ്രശ്നമാണ്. അതൊക്കെ ഈ മനുഷ്യന്റെ സൈക്കോളജിയാണെന്ന് അതിനെ കുറ്റം പറയല്ല, ഞാൻ ഒരു മനുഷ്യനും കുറ്റം പറയുന്നില്ല. ഇത് മനുഷ്യന്റെ സൈക്കോളജി, അവനവന്റെ ഇതാരുടെയും കുറ്റമല്ല. അതുകൊണ്ട് അയ്യോ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിക്കണ്ട. എനിക്കിങ്ങനെ ജാതി ഒന്നും ഇല്ലെന്ന് അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു ചിരിച്ചോണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് മാത്രം. എങ്ങനെ അല്ല ഗുരു, ഗുരു എന്ന് പറയുന്നത് ലാസ്റ്റ് ഗുരുദേവൻ ഇങ്ങനെ പറയുന്നതിന്റെ പേര് കാരണവും നമുക്ക് ജാതി ഇല്ലല്ലോ വീണ്ടും ലാസ്റ്റ് പറയുന്നത് ഈ ഡിസ്കംഫർട്ട് കൊണ്ടാണ്. സൈക്കോളജിക്കൽ ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്. അതെ, സമയമായി, 5 മിനിറ്റേ ഉള്ളൂ. അത് അതാണ് ഞാൻ പറയുന്നത്. അല്ല അത് ശരിയോ തെറ്റോ എന്നോ, അങ്ങനെ സൈക്കോളജി ഉള്ളവരൊക്കെ മോശക്കാറെന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നു. ഇതൊരു സൈക്കോളജിക്കൽ ഡിസ്കംഫർട്ടും കംഫർട്ടും എന്ന് പറയുന്ന മനുഷ്യനുള്ളത് തന്നെയാണ്, മനസ്സിലായോ? നമ്മളത് ചിന്തിക്കുന്നില്ല. അതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ നമുക്കത് മനസ്സിലാവുമെന്നാ ഞാൻ പറയും, ഇത്രയേ ഉള്ളൂ.